ഈ മനോനാശം, വാസനാക്ഷയം, തത്വജ്ഞാനം, ഈ മൂന്ന് കാര്യങ്ങളാണ് വിദ്യാരണ്യ സ്വാമി പറയുന്നത്. അത് യോഗ വാസിഷ്ഠത്തിൽ നിന്നും സ്വീകരിച്ചാണ്. ലോകവാസന ശാസ്ത്രവാസന ദേഹവാസന അതൊന്നും പിന്നെ വാസനാക്ഷയ സംഭവിക്കുന്നു എന്നവിടെ മനോനാശ സംഭവിക്കണം. തത്വജ്ഞാനം ഉണ്ടാവണം. തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വത്തെ ശ്രവിക്കുക എന്നുവെച്ചാൽ കേൾക്കുക. കേൾക്കുക എന്ന് പറയുന്നത് പഴയകാലത്ത് എഴുത്തും മൈനയും കുറവായതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വായിക്കുക എന്ന് പറഞ്ഞാലും മതി. പണ്ട് അത് കുറവായിരുന്നു കേൾക്കുക എന്ന് പറഞ്ഞു. ഇന്ന് വീണ്ടും ആൾക്കാർ കേൾവിയിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ മൊബൈലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വായിക്കുന്നതിൽ കൂടുതൽ വീണ്ടും കേൾവിയിലായി, പണ്ടത്തേക്ക് തിരിച്ചു പോവുകയാണ്. വായിക്കാനൊന്നും ഇന്ന് ആൾക്കാർ മെനക്കെടാറില്ല, റെക്കോർഡ് ചെയ്ത് കേൾക്കുക ചെയ്യും. ഇപ്പം വീണ്ടും ശ്രവണമായി, വിചാരം ചെയ്യുക, അങ്ങനെ തത്വജ്ഞാനം ധ്യാസനം ചെയ്യുക, ധ്യാനിക്കുക, സാക്ഷാത്കരിക്കുക, അങ്ങനെ ജ്ഞാനം സമ്പാദിക്കുക, അങ്ങനെ തത്വജ്ഞാനം. ഇപ്പൊ തത്വത്തെ സംബന്ധിച്ചുള്ള സംശയ വിവരങ്ങളെല്ലാം അതുകൊണ്ട് മാറ്റണം. തത്വജ്ഞാനം കൊണ്ട് മനോനാശം എങ്ങനെ വെച്ചാൽ അത് യോഗം, യോഗ പരിശീലനം കൊണ്ട്, യോഗം കൊണ്ട് മാറ്റം. മനസ്സിനെ നശിപ്പിക്കാൻ യോഗം ആണ് സ്വീകരിക്കാൻ പറഞ്ഞത്. യോഗ പരിശീലനം കൊണ്ടാണ് അത് സാധിക്കുന്നത്. അതാണ് മനോനാശത്തിന്റെ ഉപായമായി പറയുന്നത്. അപ്പൊ യോഗം കൂടിയേ തീരും. പിന്നെ വാസനാക്ഷയത്തിന് പറയുന്നത് വിപരീത നല്ല വാസനകളെ വളർത്തിയെടുക്കുക. നല്ല വാസന എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് വളരെ ക്രോധം, പെട്ടെന്ന് കോപം വരും. അങ്ങനെ ഓരോന്നും ഞാൻ അത് മനസ്സിലാക്കിയിട്ട് ശാന്തിയെ സ്വയം അഭ്യസിക്കുക, മനസ്സിനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ കോപം എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കുക, പലതരത്തിലുള്ള പെട്ടെന്ന് കോപം വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ശാരീരികമായ നഷ്ടം ഉണ്ടാകും. കോപം വരുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയും, തല്ലുകൊള്ളും. പിന്നെ മാനസികമായി പ്രശ്നങ്ങളുണ്ടാകും, അസ്വസ്ഥനാകും. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ശാന്തി മനസ്സിൽ വളർത്തിയെടുക്കുക. അതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ. പിന്നെ ഈ കോപം അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോ ഒരാളെ കാണുമ്പം തന്നെ ദേഷ്യം വരികയാണ്, അപ്പോൾ കഴിയുന്നതും കാണാതിരിക്കുക. ചിലർക്ക് അങ്ങനെയുണ്ട്, ചിലർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും, അതൊന്ന് മാറിയിരിക്കുക. എന്നുവെച്ചാൽ അതൊരു ആത്മീയ സാധന എന്നുള്ള ആലോചന പറയുന്നതാണ്. ഈ വാസനാക്ഷയത്തിന് സാഹചര്യങ്ങൾ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരാളുടെ ഉള്ളിൽ കാമം വളരെ കൂടുതലുണ്ട്. കാമം വളരെ കൂടുതലുണ്ടെങ്കിൽ അതിനെ ക്ഷയിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് അനുകൂലമായ സാഹചര്യങ്ങളിൽ നിന്നും മാറിയിരിക്കുക. പാൽപ്പായസം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ കഴിച്ചാൽ അത് ശരിയാവില്ല, അത് ഡയബറ്റിക്കാണ്. കൊണ്ട് കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ആഗ്രഹം ഉള്ളിലുണ്ട്, മുമ്പില് നല്ല അമ്പലപ്പുഴപ്പാൽ പായസം കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അറിയാതെ എടുത്ത് കഴിക്കാൻ തോന്നും, സ്വയം തന്നെ അറിയാതെ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അപ്പൊ കാമത്തെ ജയിക്കുന്നതിന് എന്താണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്? ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അത്തരം സാഹചര്യങ്ങളിൽ പോയി ഇടപെടാൻ സ്വയം ജിതേന്ദ്രിയന്മാരാണെന്ന് കരുതാതിരിക്കുക. ലോകത്ത് അങ്ങനെ ആരുമില്ല ജിതേന്ദ്രിയന്മാരായിട്ട്. സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനുഷ്യന്റെ മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ അവയ്ക്ക് പോകും. അപ്പൊ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാഹചര്യം ഒഴിവാക്കുക, പിന്നെ ബാഹ്യമായി പ്രവൃത്തികളൊന്നും ഉണ്ടാകത്തില്ല, മാനസികമായി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോ ഈ വാസനയെ ജയിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി പറയുന്നതാണ്, അതിനാണ് ഈ സന്യാസം എന്നൊക്കെ പറയുന്നത്. സന്യാസം എന്ന് പറയുമ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി ആശ്രമത്തിൽ വന്നു അങ്ങനെ ഒതുങ്ങിയൊക്കെ കഴിയുന്നു. അത് ലോകവാസന പറഞ്ഞാൽ യശസ് പേര്, പേരുണ്ടാകും, പത്ത് പേരറിയണം, അതങ്ങനെ ഒരാഗ്രഹം വരും. കാമവാസന എന്ന് പറയുമ്പോൾ തന്നെ, അപ്പൊ അങ്ങനെ വാസന വരുമ്പോ എന്താ ചെയ്യുന്നത്? കഴിയുന്നതും അങ്ങനെയുള്ള യശസ്സിന് വേണ്ടിയുള്ള പ്ലാനുകളും പദ്ധതികളും പ്രവൃത്തികളൊക്കെ ഒഴിവാക്കുക. അതെന്നും ആവശ്യമുള്ളതായിരുന്നു. പ്രശസ്തി വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ ബാക്കിയെല്ലാം വരും, പണം വരും, മറ്റ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അത് നശിച്ചോ? അപ്പൊ പ്രശസ്തിക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുക. പ്രശസ്തി ആവശ്യമില്ലാത്ത പലതും കൊണ്ടുവരും സന്യാസി. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സമ്പത്ത്. അപ്പൊ മനുഷ്യർക്കെല്ലാം, എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സമ്പത്ത്. എന്തുകൊണ്ട്? ആ കാരണം ജീവിത ആവശ്യങ്ങൾ പണമില്ലാതെ നിർവഹിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. പഴയകാലത്തുമല്ല, പഴയകാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഭിക്ഷയെടുത്ത് ജീവിക്കാം, പൈസ കയ്യിൽ വേണ്ട, ആൾക്കാർ കൊടുക്കാൻ തയ്യാറാണ്, പോയി ചോദിച്ചാൽ മാത്രം മതി. ഇന്ന് അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇവന്റെ കയ്യിൽ എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വേണം, റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ATM കാർഡ് വേണം, QR കോഡ് വേണം, സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ വേണം. ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളെ ആശ്രയിച്ചാൽ ഇന്ന് സന്യാസിയും ജീവിക്കുന്നു. അതിനൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോ എന്നാ പിന്നെ കുറെ പണം സമ്പാദിച്ചു വയ്ക്കാം എന്ന് വിചാരിച്ചാൽ വലിയ അപകടമാണ്. എവിടുന്ന് സമ്പാദിക്കും എന്നുള്ള ചോദ്യം വരും. എങ്ങനെയും പണം ഉണ്ടാക്കും സന്യാസി? മാന്യമായൊരു തൊഴിൽ ചെയ്യാൻ അവൻ അറിയത്തില്ല. ആവുമെങ്കിൽ അവൻ സന്യാസിയാവും. അപ്പൊ അങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാനും ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാനും ഒന്നും അറിയത്തില്ല. പിന്നെ ഇവൻ ആകെ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും തരികട കാണിച്ച പൈസ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ തരികടയാണല്ലോ. അല്ലാതെ എങ്ങനെ പൈസ ഉണ്ടാക്കും? എന്തെങ്കിലും ഇങ്ങനെയുള്ള ചില ഉടായ്പ പരിപാടികളില്ലാതെ സ്വാമിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ അത് എന്ന് വെച്ചാൽ അത് സ്വന്തം വ്യക്തിപരമായ പൈസയല്ല, സ്ഥാപനത്തിന്റെ പൈസയാണ്. നമ്മൾ സ്ഥാപനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ഥാപനത്തിൽ കഴിയുന്ന സന്യാസിമാരെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് സേവനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും സ്ഥാപനം നിറവേറ്റും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കും. സമർപ്പിക്കുന്ന സ്വഭാവമായിട്ട് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? നടക്കും. ഇപ്പൊ അങ്ങനെയല്ലേ നടക്കുന്നത്? നിങ്ങളുടെ ആഹാരം, വസ്ത്രം, മറ്റ് സംരക്ഷണങ്ങൾ, ആരോഗ്യം, ചികിത്സ, ഇതെല്ലാം സ്ഥാപനം ചെയ്യുന്നുണ്ടേ. അവനെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. സ്ഥാപനം അത് നോക്കുന്നുണ്ട്. വ്യക്തിപരമായി പണം സമ്പാദിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിന് വേറൊരു വിഷയം വരുന്നത്, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പം പണം കൈകാര്യം ചെയ്യേണ്ടി വരും. സ്ഥാപനം എന്ന് പറയുമ്പോൾ പണമില്ലാതെ നടക്കത്തില്ലല്ലോ. വ്യക്തികളെ പോലെ തന്നെ സ്ഥാപനം, വ്യക്തിക്ക് ജീവിക്കാൻ പണം വേണമെങ്കിൽ സ്ഥാപനത്തിനും എന്ത് വേണം? പണം വേണം. അപ്പൊ ആ പണം സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ പണം കൈകാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ പണം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത് എങ്ങനെ പണം കൈകാര്യം ചെയ്യണം? അത് തന്നെ, ആ പണം എങ്ങനെ ഒരാൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ, ഒന്ന് സ്വകാര്യത വേണം, ഒന്നാമത്തത്. പിന്നെ എന്താണ്? കറക്റ്റ്. സാമ്പത്തിക അച്ചടക്കം. സാമ്പത്തിക അച്ചടക്കം അതിലെല്ലാം വരും. സുതാര്യതയും എന്നുവെച്ചാൽ നമ്മളൊരു, നിങ്ങളൊക്കെ ഇപ്പം മെമ്പർമാരുടെ അല്ലേ, അപ്പൊ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി? ഇനി ഇത് നിങ്ങൾ അറിയുന്നോണ്ട് ഇത് പൊളിറ്റിക്സ് ആണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സാമ്പത്തികമായി നമ്മൾ സമ്പത്ത് ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് എന്താണ് ഇത് എന്റെ സമ്പാദ്യം കൊണ്ടുണ്ടായതാണെന്നോ അല്ലെങ്കിൽ എന്റെ പൂർവികന്മാർ സമ്പാദിച്ചാണോ എന്നുള്ള വിചാരത്തിൽ പണം കൈകാര്യം ചെയ്യും. അങ്ങനെ പണം കൈകാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പൊ നിങ്ങൾക്ക് ആരും ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയില്ലാതെ. അപ്പൊ നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു, നാട്ടുകാരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണ്ടല്ലോ, വേണോ? ഏകാധിപത്യ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ തോന്നിപ്പോ എന്താണോ ഞാൻ പണം കൈകാര്യം ചെയ്യാതെ മറ്റുള്ളവരെ ഞാൻ തന്നെ ബോധ്യപ്പെടുത്തണം, ഞാൻ സത്യസന്ധന എന്നോട് സ്വയം വിചാരിക്കും. ശരിയാ, ഒരാൾ വിചാരിക്കും ഞാൻ സത്യസന്ധനാണ്, ഞാൻ പൈസ, ഞാൻ തന്നെ പോയി ഭക്തന്മാരെ കണ്ട് പൈസ പിരിച്ചുകൊണ്ട് ഞാൻ എന്താണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാർ, ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട, ബോധ്യപ്പെടുത്തേണ്ട കൂടെ ഉള്ളവർ എന്തിനു ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു, അതൊരു ഏകാധിപത്യ സ്വഭാവമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചെയ്യുന്നവന് തന്നെ നഷ്ടം. എന്ത് നഷ്ടം വരും? അപ്പൊ അവന് സുതാര്യത നഷ്ടപ്പെടും, സാമ്പത്തിക അച്ചടക്കം ഇല്ലാതെ വരും. അത് സാമ്പത്തിക അച്ചടക്കം എല്ലാം വേണം. അപ്പൊ എന്തു ചെയ്യുന്ന വെച്ചാൽ ഇവൻ എത്ര സത്യസന്ധമായി ചെയ്താലും മറ്റുള്ളവരെ ഇവനെ കളനെന്ന് പറയും. വിശ്വാസ്യത നഷ്ടപ്പെടും. മറ്റുള്ളവർ പറയും ഇവൻ സത്യസന്ധമായിട്ടായിരിക്കും ചെയ്തു, പക്ഷെ മറ്റുള്ളവർ പറയും എന്ത് ചെയ്യും, ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ മറ്റാരും ബോധ്യപ്പെടുന്നില്ല, ഇവൻ കള്ളനാണ്. അപ്പൊ സത്യസന്ധമായി പ്രവർത്തിക്കേണ്ടി വരിക, കള്ളനെന്ന് പേര് കേൾക്കേണ്ടി വരിക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് മേശപ്പുറത്ത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും, അലക്ഷ്യമായി പൈസ ഇങ്ങനെ ഇട്ടിരുന്നാല് ഒരു 10 പൈസ എടുത്തുകൊണ്ടൊന്ന് കപ്പലിന്റെ മുട്ട് വാങ്ങിക്കുന്ന ആർക്കും തോന്നും അല്ലേ? എല്ലാവരും ചെയ്യുന്ന കാര്യം മേശപ്പുറത്ത് കിടക്കുന്നുണ്ടാ, കാരണം കപ്പലിന്റെ മുട്ടായി പുറത്ത് കടയിരിക്കുന്നു, ഇവിടെ 10 പൈസ കിടക്കുന്നു, ഉടനെ എടുത്തുകൊണ്ട് പോയി. ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ പൈസ കൈകാര്യം ചെയ്യുന്നതിന് ശരിയായ ഒരു വ്യവസ്ഥ ഇല്ലെങ്കിൽ സന്യാസിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതായത് സിസ്റ്റം, പ്രൊസീജിയർ, ഒരു അതിന്റെ ഒരു ഫോർമാലിറ്റി ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഞാൻ സത്യസന്ധനാണ്, എനിക്ക് ആരുടെ പൈസയും വേണ്ട, പക്ഷെ ശരിയായൊരു പ്രൊസീജിയർ ഇല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്നവരൊക്കെ അറിയണം, നിങ്ങളെ വച്ചും കൊണ്ട് മറ്റുള്ളവന്മാർ കാശടിച്ചു മാറ്റും, കൂടെ അയക്കുന്നവന്മാർ മനസ്സിലായ അവർ ബുദ്ധിയുള്ളവരാണ്, അവർക്ക് ലോകപരിചയം വിദ്യാഭ്യാസം ഉള്ളവരാണ്. സന്യാസി എന്ന് പറഞ്ഞവൻ ആകെയുള്ള 10-ാം ക്ലാസ്സും ഗുസ്തിയും തരികിടയാണ്. അപ്പൊ ഇവനെ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യും? കൂടെ നിൽക്കുന്നവന്മാര് കാശടിച്ച് മാറ്റി കഴിഞ്ഞാൽ അറിയത്തില്ല എന്തുകൊണ്ട്? ഇതിനൊരു പ്രൊസീജിയർ ഇല്ല. എങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് പൈസ എങ്ങനെ വരണം, എങ്ങനെ അത് അക്കൗണ്ട് ചെയ്യണം, എങ്ങനെ അത് ചെലവാക്കണം, അതിനെക്കുറിച്ച് ശരിയായ ധാരണയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അവൻ വളരെ വിശ്വാസമുള്ള ആളല്ലേ, നമ്മളെ ചതിക്കില്ല. അത് വെറും അസംബന്ധമാണ്. പണം ഒരിക്കലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഒരു നടപടിക്രമം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു ഭൂലോക തരികിട. എത്രയോ വർഷം എന്റെ കൂടെ നിന്നു, എന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ഒരു ദിവസം ഇയാൾ അപ്രത്യക്ഷനായി. അന്നാണ് അറിയുന്നത് ഇയാൾ തരികിടയാണെന്ന്. ഞാൻ ആ ദിവസമാണ് അറിയുന്നത്, മനസ്സിലായി. ഞാൻ എത്ര മണ്ടനാണെന്ന് പിന്നെ ഞാൻ ആലോചിക്കും. ഈ തർക്കവും വ്യാകരണവും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെറും വെട്ടിയാണ്, നമ്മൾ വെറും വെട്ടിയാണ്. ഞാൻ ഇയാളെന്താണ് വിചാരിച്ചിരുന്നത്? ഇയാൾ ഏറ്റവും വിശ്വസ്തനാണ്. ഇയാളുടെ സംഭാഷണ രീതിയും ഏറ്റവും വലിയൊരു ഫ്രോഡായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ 100% നിങ്ങളാണെങ്കിലും വിശ്വസിക്കും. എനിക്ക് തോന്നുന്നു അന്ന് ആരും ഇയാളെ വിശ്വസിച്ചിട്ടില്ല. അവസാന സമയം കേട്ടപ്പോൾ എനിക്ക് ചെറിയ സംശയം വന്നു തുടങ്ങി. പക്ഷെ പിന്നെ സമയം കിട്ടിയില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ രക്ഷപ്പെട്ടു, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയായിരുന്നു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എത്ര പേരെയാ തട്ടിച്ചത്, ലക്ഷക്കണക്കിന്. അവസാനം ഓരോരുത്തർ വന്ന് എന്റെ മുമ്പോൾ നിന്ന് കരയുകയാണ്, സ്വാമി എന്റെ നിന്ന് 10 ലക്ഷം പോയി, കുറച്ചൊന്നുമില്ല, എന്റെ നിന്ന് 30 ലക്ഷം പോയി, എന്റെ നിന്ന് 6 ലക്ഷം പോയി. ചില ആൾക്കാർ മരിച്ചു ഇവന്റെ തട്ടിപ്പ് കാരണം. ഒരു സന്യാസി ഇവിടെ വന്ന് ശിവഗിരി വന്ന് സന്യാസിയായി നിന്ന് സർവമാനവേരെയും പറ്റിച്ചു. സർവരി അപ്പോ വിശ്വാസമല്ല, വിശ്വാസം കൊണ്ടല്ല സാമ്പത്തികം ചെയ്യേണ്ട ഒരിക്കലും. അതുകൊണ്ട് ആരെങ്കിലും അടുത്ത് വിശ്വസ്തനായി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആരെയും വിശ്വാസത്തിലെടുക്കരുത്. വിശ്വാസമത്വം എന്ന് പറയുന്നത് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അവിശ്വസിക്കണോ? വേണ്ട. പക്ഷെ ആ പ്രൊസീജിയർ നോക്കണം. ഇവനെങ്ങനെയാണ് ഈ പൈസ കൈകാര്യം ചെയ്യുന്നത്? ഇവനെങ്ങനെയാണ് ഈ പൈസ കൈകാര്യം ചെയ്യുന്നത്? അപ്പോ പൈസ കൈകാര്യം ചെയ്യുന്നതിന് ഇവൻ വഴിവിട്ട രീതി ഒരു ഉദാഹരണം പറയുകയാണെന്നെ കുറിച്ച്. അപ്പൊ ഇയാള് നിരന്തരം ശാശ്വാന സ്വാമിയുടെ അടുത്ത് ചെന്ന് ബ്ലാങ്ക് ചെക്ക് പിടിക്കുമായിരുന്നു, തുക എഴുതത്തില്ല. ഇയാള് ആശുപത്രിയിലൊക്കെ വലിയ ആളായി അവിടുത്തെ വലിയ ഗുണാണ്ടറായിട്ടൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ ശാശ്വാന സ്വാമി പോലും ഇയാളെ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും? ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കും. ഇയാൾ ഒപ്പിട്ട് കൊണ്ടുപോയതിന് ശേഷം ഒരു സ്വാമി എന്നോട് പറഞ്ഞു, അവനിപ്പോ ഇവിടെ വന്നിരുന്നു ഈ സ്വാമി മറ്റേ കുറിച്ച് ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞു, ഇപ്പൊ എന്നെ കൊണ്ട് ബ്ലാങ്ക് ചെക്ക് ഒപ്പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. അപ്പോ ഈ ആരാണോ ബ്ലാങ്ക് ചെക്ക് ഒപ്പിടിക്കുന്നത് നമുക്ക് കള്ളനാണെന്ന് മനസ്സിലായിക്കൊണ്ട്. കാരണം ഒരു പ്രൊസീജിയർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അന്നെനിക്ക് ഈ തല പോയില്ല, ഞാനും വിട്ടിയായിരുന്നു. ഇപ്പൊ സ്ഥിരം ഇങ്ങനെ ബ്ലാങ്ക് ചെക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന എന്തിനാണ്? അപ്പൊ തിരുമറി നടത്താൻ വേണ്ടിയിട്ടാണ്. സമയം കൊണ്ട് ആരെങ്കിലും പിടിക്കാറുണ്ടോ? അപ്പോ അങ്ങനെ വന്ന് അതിനൊക്കെ അതാ പറയുന്ന സിസ്റ്റം വേണം. അവസാനം ഇനിയിപ്പോ സ്വാമി കൂടെ ഒരുപാട് ചുമലയൊക്കെ നോക്കുന്നു. സ്വാമി നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തല പ്രശ്നം ആരുടെ മേലും വരും? ഈ സ്വാമിയുടെ തലയിൽ വരും. അല്ലെങ്കിൽ നിങ്ങളാണ് നാളെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ തലയിൽ വരും. അപ്പോൾ ഇത് ഇതൊരു വലിയ സ്ഥാപനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു പ്രൊസീജിയർ അവിടെ ഉണ്ടാവണം? പൈസ എങ്ങനെ വരണം, അതെന്ത് ചെയ്യണം, അത് അങ്ങനെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്വാമിമാർക്ക് അറിയത്തില്ല. ഇവർക്കാകെ അറിയാമെന്നുള്ളത് എന്താണ്? പൂജയും പ്രാർത്ഥനയുമാണ്. അപ്പോൾ വിവരമുള്ള ആൾക്കാരെ കൊണ്ടുവച്ച് അവരെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇതിനൊരു ശരിയായൊരു വ്യവസ്ഥ ഉണ്ടാകണം. എന്നുവെച്ചാൽ സാധാരണ രീതിയിൽ ഒരുത്തൻ ഇതിൽ തരികിടം നടത്താത്ത രീതി. പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ചെയ്യുന്നു. സാമ്പത്തിക ഇടപാട് ഒരിക്കലും ഒരാളായിട്ട് കുറഞ്ഞ് മൂന്ന് പേര് ബോധ്യപ്പെടാതെ ഒരു സാമ്പത്തിക ഇടപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ശാശ്വതികാര സ്വാമി അന്ന് ചെയ്യുമ്പോൾ ഇപ്പൊ സ്വാമിയുടെ കിട്ടുന്ന കാശ് സ്വാമി എടുത്തുകൊണ്ട് പോയി ചെലവാക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. വേറൊരുത്തൻ ഈ പൈസ എടുത്ത് ചെലവാക്കിയ സ്വാമി അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ എന്താണ്, വേറൊരുത്തൻ നിന്നിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനോട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുക? അപ്പൊ തിരിച്ചു ചോദിക്കും, താൻ എന്താ ചെയ്യുന്നു? തിരിച്ചു ചോദിച്ചാൽ ഉത്തരം പറയും. നിങ്ങൾ മെമ്പർമാരൊക്കെ ആണെന്നുള്ള രീതി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയും. അപ്പോ സാമ്പത്തികമായി ചെയ്യുന്നെങ്കിൽ ശരിയായ രീതിയിൽ അതിന്റെ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ച് വിവരമുള്ള ആൾക്കാർക്ക് വലിയ സർക്കാർ സർവീസിലോ ഗവൺമെന്റ് ബാങ്കിലോ ഒക്കെ ഇരുന്ന് സാമ്പത്തികം കൈകാര്യം ചെയ്ത് ശരിയായ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ച് എങ്ങനെയാണ് പൈസ കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പോൾ നോക്കുക, അംബാനിയും അദാനിയും ഒക്കെ ബിസിനസ് നടത്തുന്നു. എല്ലായിടത്തും അവർ പോയി നോക്കിയിരിക്കുകയാണ്. അവർ വിശ്വസ്തരായ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നുമല്ല, എന്തുകൊണ്ട് അവിടെ തട്ടിപ്പ് നടക്കുന്നില്ല? തട്ടിപ്പ് നടന്നാൽ പൊക്കും. എനിക്കൊരു സുഹൃത്തുണ്ട്, വിദേശത്താണ്. അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞങ്ങള് ഇന്ത്യയിൽ പല ഭാഗത്തും യാത്ര ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോഴില്ല, കുറച്ച് തീർത്ഥാടനമായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ ഇദ്ദേഹം ഫോൺ ഉപയോഗിക്കാറില്ല, മനുഷ്യൻ ഫോണേ ഉപയോഗിക്കാറില്ല. ഇദ്ദേഹത്തിന് ലോകത്ത് ഒരു കുറഞ്ഞ ഒരു 10-20 രാജ്യങ്ങളുടെ ബിസിനസ്സുണ്ട്. ആരോട് ഫോണിൽ സംസാരിക്കാറില്ല. അപ്പൊ എനിക്കത് ശരി, ഞാനൊരു ചെറിയ ആശ്രമത്തിന്റെ കാര്യം നോക്കുകയാണ്. ഞാൻ എനിക്കെപ്പോഴും ഫോൺ വരും, ഞാനിങ്ങനെ ഫോൺ ചെയ്യും. ഞാൻ ഭയങ്കര ബിസിയാണ്, ഒരു ചെറിയ ഫോണും വെച്ചു. ഈ മനുഷ്യൻ ആർക്കും ഫോണും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഫോൺ കയ്യിലുണ്ട്, ആരും വിളിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു, എങ്ങനെയായിരിക്കും? ഇവിടെ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഞാനത് ഓരോ കാലത്തും പോയി എന്താണോ ഓരോ രാജ്യത്തും ചെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചത് ഇത് കൊടുക്കേണ്ടതെന്ന് ആവശ്യമില്ല. ശരിയായ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതെല്ലാവരും ഫോളോ ചെയ്യും. അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തുക, അവനെ പൊക്കാനും ആളുണ്ട്. തട്ടിപ്പ് നടത്തില്ല എന്നല്ല, തട്ടിപ്പ് നടത്തിക്കൊണ്ട് അവനെ പിടിച്ചിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? സിസ്റ്റത്തിന്റെ ഗുണം. അങ്ങനൊരു സാമ്പത്തികങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ, ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ആർക്കും അങ്ങനെ പൈസ എടുത്ത് കളിക്കണമെന്നോ അങ്ങനെ തോന്നത്തില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിടിക്കും അവിടെ. പണ്ടത്തെ രീതിയാണ്, പൈസ വാങ്ങിക്കുക, മടി വയ്ക്കുക, കുറച്ചു ദിവസം അവിടെ ഇരിക്കും, പിന്നെ അതെടുത്തൊരു രസീത് എഴുതുക. ആ ശൈലിയല്ല ഇത്. ഇന്നെല്ലാം ഡിജിറ്റലൈസ് ചെയ്തു. ഇന്ന് അങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്നു. ഇന്നിപ്പോ നമ്മുടെ ഇവിടെ തൂക്കാൻ വരുന്നവർക്ക് പോലും എന്തുണ്ട്? ബാങ്കിൽ അക്കൗണ്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ ഒരു അക്കൗണ്ടുണ്ടോ, ജനധൻ. അവർക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കുന്നെങ്കിൽ ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല, നേരെ അവരുടെ അക്കൗണ്ടിൽ കൊടുത്താൽ മതി, അവർക്കാണ്. അപ്പോ ഈ ക്യാഷ് കൈകാര്യം ചെയ്യുന്നിടത്തായി പ്രശ്നം വരുന്നു. അപ്പൊ സന്യാസി ഈ എന്താണ് പൈസ തരികിട കാണിക്കുമെന്ന് ചോദിച്ചാൽ, സന്യാസി ആയാലും ശരി, അത് ചെയ്യുന്നതിന് അവൻ അവസരം ഉണ്ടാകാതിരിക്കുക, അതാണ് പ്രധാനമായിട്ടുള്ളത്. ചക്കര കൊടുത്തി കഴിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവർക്കും ഒന്ന് നക്കണമെന്നൊക്കെ തോന്നും. ഇന്നിപ്പോ ഇരുന്ന് ചിരിക്കുന്ന നാളെ നിങ്ങളുടെ കയ്യിലാണ് ക്യാഷ് വരേണെങ്കിലും കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചാൽ 10 വോട്ട് പിടിക്കാമെന്ന് തോന്നുന്നില്ലേ? തോന്നാതെ ഇന്നും ഇരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് സിസ്റ്റം മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ വ്യക്തിയും കറപ്റ്റാകും. ആ സിസ്റ്റം ശരിയാണെങ്കിൽ ഈ വ്യക്തികൾ കറക്റ്റ് ആവത്തില്ല. അങ്ങനെയാണ് ആ പ്രശ്നത്തെ കൈകാര്യം. ഇതാരുടെയും കുറ്റമുണ്ട്? ഒരാൾക്ക് മനഃപൂർവ്വം മോഷിക്കണമെന്ന് വിചാരിക്കുന്നില്ല, അത് അതിനുള്ളൊരു സാഹചര്യം കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ അവര് തിരുമറികൾ നടത്തും. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഈ ശിവരിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പഴയ രീതിയാണ്, ഇന്നത്തെ രീതിയല്ല ഞാൻ പറയുന്നത്. പഴയ രീതി അനുസരിച്ച് ഏതൊരാളും ഏത് സമയം ഇവിടെ നിന്ന് പുറത്താക്കാം ഒരു സന്യാസി. അപ്പൊ അങ്ങനെ പുറത്താക്കാന്ന് വരുമ്പോ ഇവനെപ്പോഴും ഇവനും വിചാരിക്കും ഒരു കരുതൽ കുറച്ച് കാശ് നമ്മളെ പുറത്ത് പോയാൽ ജീവിക്കണ്ടേ. ഇൻസെക്യൂരിറ്റി പ്രോബ്ലം എന്ന് പറയും സന്യാസിമാരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ നാളെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ജീവിക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യും? ഇരിക്കുമ്പോൾ കുറച്ച് കാശ് എങ്ങോട്ടെങ്കിലും മാറ്റിവെക്കും. ഇന്നിപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ജനകീയവും ഒക്കെയാണ് ഇപ്പോഴത്തെ സംഘടന. എങ്ങനെ എത്ര പേരെയും അത് ഒരു സന്യാസിയുടെ പൈസ വാങ്ങിച്ച ശരി, പാവപ്പെട്ട ആൾക്കാരെയുന്നേ കിടപ്പാട് എഴുതി വിറ്റ് പൈസ വാങ്ങിച്ചോളഞ്ഞു, സ്വത്ത് എഴുതി വിറ്റ് പൈസ വാങ്ങിച്ചോളഞ്ഞു. അത് അയാൾക്ക് അറിയാവും. അതല്ലേ പറയുന്നത്, ഇവരെല്ലാരും കൊടുത്തത്. എല്ലാവരും പൈസ കൊടുത്തു, എന്തൊക്കെ കള്ളം പറയും, എന്തൊക്കെ പറഞ്ഞു അയാൾ കോടി ഉണ്ടാക്കിയ ഇവിടെ. ഒരു ദിവസമാണ് അപ്രത്യക്ഷമായി എവിടെയാണെന്ന് ഒരു പിടി. അയാളെ അന്വേഷിച്ച ഒരു DYSP ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഇത് കൊടുത്ത ഒരു DYSP അയാളെ അന്വേഷിച്ച് പന്മന വന്ന് എൻ്റെ അടുത്ത് അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ. അങ്ങനെ അങ്ങനോട് ഞാൻ സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് ശിവരിയുടെ പല കാര്യം, ശിവരിയുടെ പല കേസുകളും അന്വേഷിച്ചിട്ടുള്ള ആളാണ്, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു ഇവിടുത്തെ പഴയ കേസുകളൊക്കെ. എന്നിട്ട് അയാൾ പറഞ്ഞു ഈ മനുഷ്യൻ തട്ടിച്ചിട്ടുള്ള പൈസയുടെ കണക്ക് അവർക്ക് പോലും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പോലും മുഴുവനും കിട്ടിയില്ല. ഞാൻ ക്രൈംബ്രാഞ്ചിന്റെ ആളാണ്, എവിടെയാണെന്ന് യാതൊരു ജീവിച്ചിരിപ്പുണ്ട് സംശയമുണ്ടോ? എവിടെ പോയി പൈസയെ കൊണ്ടുവന്നു? എവിടെയൊക്കെ കൊണ്ടുപോയി പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ച് എലി കരളം പോലെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിരുന്നു അയാൾ സുഖമായിട്ട് അവിടെ ജീവിക്കും. അയാൾക്ക് പുറത്തു വരാൻ പറ്റില്ലല്ലോ, പുറത്തുനിന്ന് പഠിക്കും. അപ്പൊ മനുഷ്യനെ പണം കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. അത് നിങ്ങൾ കാര്യം ചെയ്യും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത് എന്താണ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിച്ചു. ഞാൻ ശരിയാണ്, എനിക്കാരെയും ബോധ്യപ്പെടുത്തണ്ടാവുന്ന പറഞ്ഞാൽ ശരിയാവും. വെറുതെ കള്ളണമെന്നുള്ള പേര് കേൾക്കുന്നു. നിങ്ങൾ സത്യസന്ധമായി ചെയ്താലും കള്ളനും. പിന്നെ എന്താണ്, സിസ്റ്റം ശരിയായിരുന്ന ആർക്കും പെട്ടെന്ന് കയറി എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നില്ല. പണ്ടത്തെ സിസ്റ്റം എന്താണോ, ഇവിടെ പൈസ വാങ്ങിച്ചുകൊണ്ടും താഴെ ഒരു വലിയൊരു ഭണ്ഡാരമുണ്ട് അതിൻ്റെ അകത്തുകൊണ്ട് വയ്ക്കും. എന്നിട്ട് രാവിലെ എന്താണോ തലവൻ അവിടെ പോയി കെട്ടാണിഞ്ഞ് വാങ്ങുന്നു, കെട്ട് വാങ്ങി ഈ കൊടുത്തയാളിയിൽ എന്നോടൊന്ന് പരാതി പറഞ്ഞാണ് സ്വാമി മിക്കവാറും ഇവിടെ വന്നിട്ട് പോകുമ്പോഴെല്ലാം രാവിലെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഓരോ കെട്ട് വാങ്ങിച്ചോണ്ട് പോക്കറ്റ് വെച്ചോണ്ട് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡൊണേഷൻ വാങ്ങുന്ന പൈസയാണ്. അവൻ പറയുന്നത് എന്താണ്, വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും, ഇത് ഈ പൈസക്ക് അക്കൗണ്ട് ചെയ്യാൻ പാടില്ല. ഇവിടെയുള്ള ബാക്കിയുള്ളവർ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, അക്കൗണ്ടിങ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ എല്ലാരും അത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാണ്, ശിവേരിയും നിങ്ങൾ ജീവിക്കുമ്പം കണ്ണും കാതും എല്ലാം തുറന്ന് തന്നെ ജീവിക്കുന്നു. ഇല്ലെങ്കിൽ എന്നെ പോലെ മണ്ടനായിരിക്കും, കിരുമണ്ടൻ. മനസ്സിലായോ? നിനക്ക് നേരെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ ചേരണം, ഏത് ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ ഞാൻ പറയാം, പണ്ട് ഞാനിവിടെ കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമല്ലോ, ഓരോരുത്തർ പറഞ്ഞു അങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ സ്വാമി അടുത്ത് എന്ന് പറയും, ശേഷം സ്വാമി ഇങ്ങനെ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. സ്വാമി പറയും, സ്വാമി ഒരു കാര്യം ചെയ്യുന്നു, ബ്രഹ്മവിദ്യാലയം, ബ്രഹ്മവിദ്യ, ധ്യാനം, ജപം, തപസ്, അതായിട്ട് സ്വാമിയോട് പറയും. ഇവിടെ എന്ത് നടക്കുന്നു സ്വാമി നോക്കേ ചെയ്യരുത്, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഏത് നമ്മൾ വിചാരിച്ച് സ്വാമി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണോ പറയുന്നത്? ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ സ്വാമി അത് നോക്കിക്കോളും, നമ്മൾ ഇത് നോക്കിയാൽ മതി. അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. അവരോടൊക്കെ ചോദിച്ചാൽ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ വീട്ടില്ല. പിന്നീടാണ് മനസ്സിലായത് എന്താണോ, നമുക്കൊരു പാരായിരുന്നത് എന്ന് വെച്ചാൽ നമ്മളിത് ശ്രദ്ധിച്ചാൽ പിടിക്കും. അപ്പൊ ശ്രദ്ധിക്കാതിരിക്കുക എങ്ങനെയാണ്? നമ്മളെ ആത്മീയമായ ബ്രെയിൻ വാഷിംഗ്. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സ് വളരെ ഇതായിപ്പോ, അങ്ങനെ മനസ്സിൽ വിക്ഷേപം ഉണ്ടാവും. ഉടനെ കുറച്ച് വിവേകം ചൂടാമണിയും പറയും. ഒന്ന് ശ്രദ്ധിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്ന അങ്ങനെയല്ല, എല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ സന്യാസിമാരായും മെമ്പർമാരും ആയി ശ്രദ്ധിക്കുക, എല്ലാം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വേണ്ട, ബ്രഹ്മചാരിമാരായി ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം വരും. ഏതെങ്കിലും ഒരുത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഉത്തരവാദിത്വമാർക്ക് വരും? നിങ്ങളുടെ തലയിലും വരും. ഒന്നുകിലും നിങ്ങൾ നേരെ പോകണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ വാസന. ഇപ്പൊ വാസനയെ കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ പോലെ വിദ്യയാകരുത്. അപ്പോ ശരിക്കും ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ ഞാൻ എത്ര വിഡ്ഢിയായിരുന്നു ഈ പറഞ്ഞൊക്കെ വിശ്വസിച്ചിട്ട്. ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ അങ്ങോട്ട് നോക്കത്തേ ഇല്ല. നമ്മുടെ ഇതല്ലല്ലോ, അത് വേറെ ഇല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു സ്മോക്ക് സ്ക്രീൻ, പുകമറ സൃഷ്ടിക്കുക. നമ്മളെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് മറുവശത്ത് തരികിടകൾ കാണിക്കുക. അതിനെ എതിർക്കാന്ന് വെച്ചു കഴിഞ്ഞാ, ഇപ്പൊ ഒരു വീക്ക്നെസ് ഉണ്ട്. പണ്ടിവിടെ അതാ നടന്നിരുന്നത്. വീക്ക്നെസ് ഇല്ലാത്തവനെ വീക്കാക്കും. വീക്ക്നെസ് വേണമെന്നൊന്നുമില്ല, ഞാൻ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് വീക്കാക്കും. അതൊക്കെ എനിക്ക് പല കേസുകൾ പറയാം, ഞാൻ തുറന്നു പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവന് ഒന്ന് അവന് സ്വയം നന്നാകണമെന്ന് ആഗ്രഹം വേണം. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ ശിവഗിരി വന്നതിന് ശേഷമാണ് പലരും തെറ്റുന്നത്, അവനു മുമ്പല്ല. ഇങ്ങനെയുള്ള ഈ തിരുമറവികളൊക്കെ കാണുമ്പോഴാണ് അവനും അതുപോലെ നിങ്ങൾക്കും തോന്നുന്നു. മറ്റാരെങ്കിലും ഒരാൾ ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നുന്നു, പിന്നെ നമുക്കെന്തുകൊണ്ടായിക്കൂടാ ഇതിന്റെ കൂട്ടത്തിൽ ചേരാമെന്ന്. അപ്പോ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ, സ്വയം നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവർ ചേർന്ന് ചേർന്ന് ചേർന്ന് ഒരു ഗ്രൂപ്പായി വരും. അത് വലുതായി വലുതായി വരും, വീക്ക്നെസ് ഗ്രൂപ്പ് ശക്തമായി വരും. അപ്പൊ നേരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ. അതുകൊണ്ട് അങ്ങനെ ഒരാള് അങ്ങനെ ഒരാൾ മറ്റൊരാൾ ചോദിക്കുന്നു, അയാൾ സ്വയം തീരുമാനിക്കും. എന്താണോ സ്വയം ഒരു രക്തസാക്ഷിയാകാൻ തീരുമാനിക്കും ഇതിന്. ആ സ്വയം തീരുമാനിക്കും, എന്തായാലും ഞാൻ ഇതിന്റെ പേരിൽ ഇങ്ങനെ വിധേയനാകേണ്ട കാര്യമില്ല. അപ്പോ അതിന് പ്രതികരിക്കണം, പ്രതികരിക്കുന്ന വേണം. പണ്ട് ചിവരി പ്രശ്നം നടന്നത് ഇവിടുത്തെ ബ്രഹ്മവിദ്യാർത്ഥികളാ പ്രശ്നം ഉണ്ടാക്കിയത്. പ്രതികരിച്ചതാണ് ഇവിടെ നടക്കുന്ന വേണ്ട അധീനങ്ങൾക്കെതിരായിട്ട്. അത് പിന്നെ അത് ആർ എസ് എസ് ആണ് മറ്റാണ് മറിച്ചാണ് നായരാണെന്നൊക്കെ പറഞ്ഞത് സംഗതിയെ മറിക്കാൻ വേണ്ടി പറഞ്ഞാണ്, മനസ്സിലായോ? അതിനകത്തൊന്നും വാസ്തവില്ലാന്നുള്ള അന്നിവിടെ ഉണ്ടായിരുന്ന ഇവർക്കൊക്കെ അറിയാം. അതിനൊന്നും യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരൊക്കെ ശക്തമായിട്ട് പ്രതിരോധത്തിന് നിന്നത്. ഇവിടുത്തെ വൃത്തികേടുകളാണ് അവരെ എല്ലാം, അല്ലാതെ വേറെ അതിനകത്തൊന്നും യാതൊരു കാര്യമില്ലെന്നുള്ള അന്നിവിടെ ഉണ്ടായിരുന്നവർക്കറിയാം. അതുപോലെ പ്രതികരിക്കാൻ തയ്യാറാവും എന്നാണ്. എന്നുവെച്ചാൽ ഒരു രണ്ടാം വിപ്ലവത്തിന് ഞാൻ ആഹ്വാനം ചെയ്യുകയല്ല, അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. ഇനി അത് ഉണ്ടാകരുതെന്നാണ് എന്റെ ആഗ്രഹം, മനസ്സിലായോ? ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു, ഇനിയൊരു സ്വാതന്ത്ര്യ സമരം ഇവിടെ വേണ്ട. ആ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആരും വഴി പോകാതിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങളുടെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് എന്റെ മനസ്സിലൊരു കാളൻ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്നാണ് ഞാനിപ്പൊ കരുതുന്നത്. അപ്പോ നേരെ പോകണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നേരെ പോകുമെന്നാണ് എന്റെ പ്രതീക്ഷ. കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് നന്നായി പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എന്റെ ധാരണ. ഒന്നുമില്ല, സുതാര്യത വേണം, ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന വേണം. അതെന്ത് ചെയ്യണം? നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാത്രം ബോധ്യത്തിൽ എന്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തി ചെയ്യുന്നു എന്ന് പറയുന്നത് കുടുംബകാര്യമാണ്. മനസാക്ഷിക്കൊന്നും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഏത് സമൂഹത്തിലാണ് നിൽക്കുന്ന ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നു. അല്ല പിന്നെ എന്താണ് പരസ്യമായി നാണയിടേണ്ടി വരും ഞാൻ എന്റെ മനസാക്ഷി ബോധ്യപ്പെടുക. അതിന് യാതൊരു വിലയും ഇല്ല. നിങ്ങളുടെ മനസാക്ഷിയെ കുറിച്ച് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇല്ലല്ലോ. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിച്ചേരും. അങ്ങനെ ബോധ്യപ്പെടുത്തിയാണ് കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരിലാർക്കും ആരോപണം ചെയ്യാം. വെറുതെ എന്തിനാ ഈ ചീത്ത പേര്? സന്യാസിയായി ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ കള്ളൻ എന്നുള്ള പേര് കേൾക്കുന്നതിന് എന്റെ ആവശ്യമുണ്ടോ? കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള മറ്റ് സന്യാസിമാര് കൂടെ പ്രവർത്തിക്കുന്നവർ സഹപ്രവർത്തകരെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ ഞാൻ ചെയ്യുന്നത് എന്നതാണോ? അത് ചെയ്യാൻ കഴിഞ്ഞില്ല, നിങ്ങൾ സത്യസന്ധമായി ചെയ്തു എന്നിട്ട് കള്ളനെന്ന് വിളിയും കേൾക്കും, എന്റെ ആവശ്യം എന്തോ? അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി തന്നെ ചെയ്യണം, മനസ്സിലായ? നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ചെയ്യുക, നമുക്കൊന്നും അതിലെന്താ പ്രശ്നം? എന്താണ് അവിടെ എന്താണ് തടസ്സം വാങ്ങിക്കുന്നത്? നമ്മുടെ ഈഗോയാണ്. ഞാൻ വലിയ ആളാണ്, സ്വാമിയാണ്, അപ്പൊ പിന്നെ ഇവനെയൊക്കെ എന്തിനാ ഞാൻ ബോധ്യപ്പെടുത്തുന്ന എന്നുള്ള ഒരു ഈഗോയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സന്യാസിക്ക് എന്തിനാ ഈഗോ? ഈഗോയ്ക്ക് നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്? എന്താ ക്വാളിഫിക്കേഷനുള്ളത് ഈഗോ വരാൻ? അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ കഴിവുള്ള ആൾക്കാർ വെച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കി അതനുസരിച്ച് കാര്യം ചെയ്താൽ നമുക്ക് ചീത്ത പേര് കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പോ എന്താണ് ഒരു 10-25 താക്കോലും ചെയിനി കോർത്ത് ഉള്ളി താഴ്ത്തി വെച്ചുകൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരാവശ്യമുണ്ട്. അത് കാര്യങ്ങൾ നടത്താൻ പ്രാപ്തരായ ആൾക്കാരെ വയ്ക്കുക, അവരെ കൊണ്ട് ചെയ്യിക്കുക, നമ്മളൊരു മേൽനോട്ടം നോക്കുക, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് ബോധ്യം വരട്ടെ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. അതാണ് നമ്മുടെ മനസ്സമാധാനത്തിന് നല്ല. അതാണ് ഇപ്പൊ സിസ്റ്റം ശരിയാണെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനും തിരിക്കാനും തോന്നത്തില്ല, അല്ലെങ്കിൽ അത് തോന്നും. അതുകൊണ്ട് അത് വാസന, വാസനയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴും അങ്ങോട്ട് പോയി. ഇപ്പൊ എന്നും ചർച്ച ചെയ്താൽ ഇവിടുത്തെ വിഷയങ്ങളിലേക്കാ വരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഇവിടുത്തെ വിഷയങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ. എന്തേ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അത് ശരിയാണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ശരിയായ ബോധം വേണം. ശരിയായ ബോധം ഉണ്ടായാല് നാളെയെങ്കിലും നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഇതൊക്കെ ശരിയായി ചെയ്യാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ടബിലിറ്റി, സുതാര്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ തലവേദനയില്ലാതെ എല്ലാം ചെയ്യാം. കാര്യങ്ങൾ വിശ്വാസത്തിലല്ല ചെയ്യേണ്ടത്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവൂടെ വേണം. ഓരോരുത്തന്മാരെ പുറത്തുനിന്നൊക്കെ വന്നിട്ട് കാര് പിടിച്ച് സ്വാമി എന്ന് പറഞ്ഞ് വലിയ ബഹുമാനമൊക്കെ കാണിക്കും, അതിനൊന്നും വീണുപോലും ചോദിച്ചപ്പോഴേ അയാൾ വിശ്വസ്തനാണ്, കുഴപ്പമില്ല, യാതൊരു അർത്ഥമില്ല. കൂടുതലും ഭക്തിയും വിശ്വസ്തയും പ്രകടിപ്പിക്കുന്നവർ തട്ടിപ്പായിരിക്കും ചെയ്യും. പണ്ട് ഞാൻ സ്വാമിയുടെ കാര്യം പറഞ്ഞു, അയാൾ സംസാരിച്ച് വിശ്വാസത നേടിയെടുത്തിട്ട് ബ്ലാങ്ക് ചെക്കുകൾ പൊടിയിച്ച് അയാള് എത്രയോ കാശുണ്ടാക്കി. അതൊക്കെ ചെയ്യുന്ന അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയെ പോകാൻ പാടില്ല. തെളിച്ചു പറ, നിങ്ങളിവിടെ വന്ന് കുറച്ച് കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞില്ലേ, നമ്മള് നേരെ കാര്യങ്ങള് നിങ്ങൾക്ക് യാതൊരു ചാണക്യതന്ത്രവും കുതന്ത്രത്തിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ ആൾക്കാർ എന്താണ് ഇപ്പൊ ടാറ്റ ബിസിനസ് കിടക്കുന്നു ചാണക്യതന്ത്രം കൊണ്ടാണ്, ഒന്നുമില്ല. അവരൊക്കെ അവർ സ്വസ്ഥമായിട്ടിരുന്നതെല്ലാം ചെയ്യുന്നു. ഇവിടെ 4, 3, 7 കാഴ്ച വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? നിങ്ങൾക്ക് അതിന്റെ പ്രൊസീജിയർ അറിയാത്തതുകൊണ്ടാണ്, എങ്ങനെ അത് ചെയ്യണമെന്നുള്ള അറിയാത്തതുകൊണ്ട്. അപ്പൊ അതിൻ്റെ ഒരു യാതൊരു ആവശ്യമില്ല. ശരിയായൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കല്ലെങ്കിൽ അറിയാമെന്നുള്ളവരെ കൊണ്ട് അത് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യണം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങളെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതൊക്കെ പരിഹരിക്കണം. എന്ത് പറയുന്നു യതിസ്വാമി? എല്ലാം ശരിയാവും, എനിക്കും അതാണ് പ്രതീക്ഷ. കൂടുതൽ കൂടുതൽ മെച്ചപ്പെടും. പഴയതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മെച്ചപ്പെട്ടല്ലോ, ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ.